കാത്താവും കർത്താവേനെ കേകണേ കണ്ണീരോടും വിലാപത്തോടും എൻ പാപം ഞാനേറ്റു ചൊല്ലിടാം പാപബോധവും പശ്ചാത്താപവും കർത്താവേനെ കേകണേ കണ്ണീരോടും വിലാപത്തോടും എൻ പാപം ഞാനേറ്റു ചൊല്ലി നീതിമാന്യനായി മന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല നീതിമാന്യനായി മന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല പാപകാരണം മന്യനാണെന്ന ന്യായവാദവും കാരണം അന്യനാണെന്ന ന്യായവാദവും ചെയ്യില്ല പാപബോധവും പശ്ചാത്താപവും കർത്താവേനെ കേകണേ കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം വഞ്ചന ചെയ്തു ഞാൻ എൻ്റെ പാപത്തെ പൂർത്തി കൈക്കില്ല ആത്മവഞ്ചന ചെയ്തു ഞാൻ എൻ്റെ പാപത്തെ പൂർത്തി കൈക്കില്ല പാപമേതുമേ എന്നിലില്ലെന്ന് ചൊല്ലും വിട്ടി ഞാനാകില്ല പാപമേതുമേ എന്നിലില്ലെന്ന് ചൊല്ലും വിട്ടി ഞാനാകില്ല പാപബോധവും പശ്ചാത്താപവും കർത്താവേനെ കേകണേ കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം പാപം ഞാനേറ്റു ചൊല്ലിടാം പാപം ഞാനേറ്റു ചൊല്ലിടാം.